പാദസ്യ ലോപോ ആ ഹസ്ത്യാദിഭ്യ ഹസ്ത്യാദിവർജിത ഉപമാനാത് പരസ്യ പാദശബ്ദസ്യ ലോപഃ സ്യാത് സമാസാന്തോ ബഹുവ്രീഹോ സ്ഥാനിദ്വാരേണായും സമാസാന്തഃ വ്യാഘ്രസ്യ ഇവ പാദോ അസ്യ വ്യാഘ്രപാത് അഹസ്ത്യാദിഭ്യ കിം ഹസ്തിപാദഃ കുസൂലപാദഃ ഉപമാനാച്ച വിദ്യാനന്തര സൂത്രം ഭവതി ഇതം അതഃ ഉപമാനാത് ഇതി അത്ര അനുവർത്തത്തെ ഉപമാനാത് പരസ്യ പാദശബ്ദസ്യ ഉപമാനാത് ഇത്യസ്യ വിശേഷണം ഭവതി ഹസ്ത്യാദി വർജിതാത് ഉപമാനാത് പരസ്യ പാദശബ്ദസ്യ ലോപഃ സ്യാത് ഇത്ര ലോപഃ സമാസാന്ത അധികാരസ്ഥത്വാത് ലോപഃ അപി സമാസാന്തഃ ലോപഃ ഇത്യസ്യ കോ അർത്ഥഃ അദർശനം ലോപസ്യ അദർശനാത്മകത്വേ അപി സ്ഥാനിദ്വാര തസ്യാപി സമാസാന്തത്വം സ്ഥാനിദ്വാര അസ്മാത് ലോപഃ സ്വയം അദർശനാത്മകമേവ തസ്യ പൂർവത്വം പരത്വം ആദിത്വം അന്ധത്വം ഇത്യാദികം സ്വയം നാസ്തി കിന്തു ലോപസ്യ സ്ഥാനി സമാസ അന്തേവർ അത്ര ലോപസ്യ സ്ഥാനി ഭവതി അകാര സഹ അന്തേ വർത്തതി തദ്വാര ലോപസ്യാവി അത്ര അന്തവത്വം കൽപ്പനീയം വാസ്തുരൂപേണ ലോകസ്യ അന്താധികത്വം നാസ്തി അദർശനാത്മകത്വം കിന്തു സ്ഥാനി വിദ്യമാന ശബ്ദേവ തസ്ഥാനെ ഭൂത ആദേശ സ്ഥാനിദ്വാര അന്ത അത്ര വദതി ഹസ്ത്യാദിവർജിതാത് ഉപമാനാത് പരസ്യ പാദശബ്ദസ്യ ലോപഃ സ്യാത് കഥം അന്താദേശ ഭവതി ഇത്യേവ മമ പ്രശ്നം കഥം ഭവതി കസ്മാത് ലോപഃ അദർശനം നാസ്തി ദർശനാത്മകമേവാക്കുന്നു സ്ഥാനിദ്വാര ഭവത്യേവ സ്ഥാനി അത്ര പാദസ്യ പാദശബ്ദസ്യ സ്ഥാനത്തിൽ ഗന്തു അലോന്തി സൈത്യനേന തദ്വക്തം സ്ഥാനിദ്വാര അത അന്ധത്വമപി സ്ഥാനിദ്വാര സംയോഗാന്തസ്യ ലോപഃ ഇത്ര കിമുക്തം. അത്ര അന്ത്യസ്വലോപ കഥം ഭവതി സംയോഗാന്തസ്യ ലോപഃ ഇത്ര അന്ത്യലോപഃ കേന സിദ്ധ്യതി. സംയോഗേ അന്തം ഇതി സംയോഗം അന്തേ വർത്തതേ തത്ര അന്ത്യവർണ്ണസ്യ ലോപഃ കഥം ഭവതി ഹലോ അന്ത്യസ്യ ഏവമേവ അത്ര അത്ര അന്ത്യവർണ്ണസ്യ സ്ഥാനേ ലോപഃ ഭവതി ഏവമേവ അത്ര അന്ത്യവർണ്ണസ്യ സ്ഥാനേ ലോപഃ ഭവതി. ഹിന്ദു അയം തു സമാസാന്ത കസ്മാ സമാസാന്ത അധികാരത്വ വിശേഷ ശേഷസർവം പൂർവദേവ സ്വാമി അലോന്തസ്യ ആദേശ ആദേശ വിഷയകമേവ അസ്തി കില വൃത്തവും ലഘു സിദ്ധാന്തവും ആദേശ വിഷയമേവ ആദേശ കസ്യ ആദേശ അലോന്ത്യ കസ്യ ആദേശ അന്ത്യസ്യ അലഹ കിം കിം ഭവതി ആദേശരൂപേണ ലോപഃ ആദേശരൂപേണ ലോപ ഏവ ഭവതി. അത്രാവി അന്ത്യ അല ഏവ ഭവതി ആദേശ ലോപഃ അത്ര അന്ത്യ അൽ ഭവതി അകാരഃ തസ്യ ലോപഃ ഭവതി ലോപഃ ആദേശ ഭവതി ഏവമേവ ഏവം അത്രാവി ഏവമേവ അത്ര ആദേശരൂപേണ സർവത്ര ലോപോ വിധീയത്തെ തത്ര സ്ഥാനി ഭവതി വർണ്ണഃ ആദേശഭവതി ദർശനാത്മാലോപ ഏവമേവ സ്ഥാനിദ്വാരേണ സമാസാന്ത ലോപസ്യ അദർശനാത്മകത്വേ അപി സ്ഥാനിദ്വാരാ അയം സമാസാന്തഃ വ്യാഖ്യസ്യ ഇവ പാദോ അസ്യ വ്യാഖ്രപാത് വ്യാഖ്രപാദോ ഇവ പാദോ അസ്യ വ്യാഖ്രസ്യ പാദഃ വ്യാഖ്രപാദഃ വ്യാഖ്രപാദോ ഇവ പാദോ അസ്യേതി വിഗ്രഹേ സപ്തമി ഉപമാനപ്രബുദ്ധസ്യ വാച്യുവാച ഉത്തരപഥലോപഹേത്തിനേന സമാസേ കൃതേ പാദശബ്ദസ്യ ലോപേ വ്യാഖ്രപാദ ഇത്യത്ര അന്തിമാകാരസ്യ ലോപേ കൃതേ വ്യാഖ്രപാദ ഇത്യതഃ സ്വദ്യുത്പത്തോ പ്രഥമ ഏകവചന കിം ഭവതി തദനന്തരം ഭാവസാനി വ്യക്രപാത് വ്യക്രപാത് രൂപദ്വയം ഭവതി അത്ര വ്യാഘ്രപാത് ഇതി ദത്തം. ഹസ്തിയാദിഭ്യം അസ്ഥി പാദ ഹസ്തിയാദിഗണ തത്ര ഹസ്തി കുസൂലാദിശബ്ദ വർത്തതി. തത്ര അനേന സൂത്രേണ ആദേശോ ന. അതഃ അസ്ഥിപാദയുവ പാദോ അസ്യ അസ്ഥിപാദ ഇത്യേവ ഭവതി നതു ഹസ്തി പാത് ഇതി. കുസൂല പാദ ഇവ പാദോ അസ്യ കുസൂല പാദ. ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന തടി കൊണ്ടുള്ള ചെറിയ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന പാത്രം. ചെറിയ പാത്രം പാദം, അതിന് മൂന്ന് കാലം വേണം. അത് കാലിൽ ഉറപ്പിച്ചിരിക്കും ഇതുപോലെ കസേര പോലെ. കുസൂല പാദം. പെരുങ്കാലൻ അസ്ഥിപാദ യുവ പാദോ അസ്യ അസ്ഥിപാദ. ഹസ്ത്യാദി ആകൃതി ഗണം. തർഹി പത്മശബ്ദമപി തത്രയേവ ആഗന്തും. പത്മശബ്ദമപി തത്രയേവ ആഗച്ഛതി കില പത്മപാദഃ ഇതി. പത്മപാദഃ ഇതി അസ്തി. പത്മപാദയോ പാദോ അസ്യ പത്മപാദഃ. പാദശബ്ദം ഏവമേവ. അത്ര ഹസ്തിപാദഃ കുസൂലപാദ ഏവമേവ ഹസ്തപാദ അവി പ്രയോക്തി ശക്യം. ഹസ്തപാദ ഇവ പാദോ അസ്യ ഇവ പത്മപാദ ഇവ പാദോ അസ്യ. പത്മസ്യ പാദകി പത്മ ഇവ പത്മ ഇവ സമാനമേവ പത്മ ഇവ പാദോ അസ്യ ഏവമേവ. അത്ര വ്യാഘ്രസ്യ ഇവ പാദോ അസ്യ വ്യാഘ്രപാദ. പത്മസ്യ പാദ ഇതിക്കുന്നു പത്മസ്യ പാദ പത്മ ഇവ പാദ ഇത്യുക്തി തത് തത്പുരുഷ തത്പുരുഷ ഭവതി കില പത്മ പത്മ പ്രഥമം പത്മസദൃശം പാദം പത്മപാദം ഇതി കൃത്വ പത്മപാദ ഇവ പാദ ഖന ഇവ ശ്യാമ തത്ര ഖനൈവ ശ്യാമ ഇത്യുക്തി ശ്യാമവർണം. അത് അനന്തര സൂത്രം വർത്തതേ. പുരുഷ വ്യാഘ്ര പുരുഷോ വ്യാഘ്രം കൃത്യ പത്മപാദ ഏമപി ന ഭവതി. പത്മസദൃശ പാദ പത്മപാദ. തത്ര പത്മഗന്ധ ഇവ അസ്യ പത്മഗന്ധി. ഏവം അത്ര പത്മപാദ ഇത്യത്ര കഥം താദൃശം ന ഭവതി. പത്മസദൃശ പത്മശബ്ദ പത്മസദൃശേ ലാക്ഷണിക ലാക്ഷണീയ പ്രയോഗം. അപ്പോൾ പത്മസദൃശപാദ പത്മപാദ പത്മ പാദ ഇവ പാദ അസ്യ അത്ര പത്മപാദ ഇത്യത്ര പാദശബ്ദസ്യ ലോപ പത്മപാദ ഇതി സിദ്ധി. Thank you. സംജ്ഞായാം സംജ്ഞായാം സംജ്ഞായാഹ രൂഢത്വ തത്ര വിഗ്രഹ ന ഭവതി. സംജ്ഞാ ശബ്ദസ്യ രൂഢത്വ നിത്യസമാസ ഭവതി. കിന്തു അത്ര സിദ്ധാന്തമുദീകാരേണ നിത്യസമാസസ്യാവി വ്യുത്പത്തി പ്രദർശിത. തത്ര വ്യാഖ്യാതൃഭിഹി തന്ന അംഗീക്രിയതെ. കിന്തു മൂലകാരേണ നിത്യശബ്ദാനാമവി വിഗ്രഹ പ്രദർശിത. ലൗകിക വിഗ്രഹ അത പഠോജി ദീക്ഷിതാനുസാരേണ നിത്യസമാസസ്യാവി അയം നിയമ അനേന അംഗീക്രിയതെ. ഏവമേവ വ്യാഘ്രപാദഃ ഇതി അപി നാമ അസ്തി കില ഏകസ്യ ഏകസ്യ മുനി മുനേഹ നാമ അസ്തി വ്യാഘ്രപാദഃ. നാമ അസ്തി തത്രാവി വക്തും ശക്യം തസ്യ പാദഃ തസ്യ നാമാന്തരം വർത്തതെ തസ്യ പാദസ്യ വ്യാഘ്രസദൃശത്വ വ്യുത്പത്തിരപി കർത്തും ശക്യതെ വ്യാഘ്രപാദ വിവപാദ നാമാന്തരം വർത്തതേ ചെയ്തു അഗ്രേ വർത്തതേ ഉരപ്രവൃതിഭ്യ കപ്പ് അയമപി സമാസാന്ത വിധായകം ഭവതി ഇതമപി വ്യൂഢോരസ്ഥ വ്യൂഢം ഉരഹ യസ്യ വ്യൂഢം ഉരഹ യസ്യ വ്യൂഢം വിശാലം ഉരഹ വക്ഷപ്രദേശം യസ്യ സ വ്യൂഢോരസ്ഥ കാളിദാസേന ദിലീപഃ വർണിതഃ വ്യൂഢോരസ്ഥ ക്ഷപ്രാന്ത സാലപ്രാം സിംഹാഭുജ ഇത്യാദി. അത്ര വ്യൂഢ സു ഉരസ് സു ഇതി സ്ഥിത അത്ര സമാസാന്തത്വന കപ്പ് വിധീയതേ. അത വ്യൂഢ ഉരസ് ക ഇത്യത്ര സകാരസ്യ അന്തർവർത്തനീം വിഭക്തിം ആശ്രിത്യ പദാന്തത്വാത് ഋത്വേ വിസർഗേ കുപോ കപ്പോ ചൈത്യന ജിഹ്വാമുനിയെ പ്രാപ്തേ സ്വ അപദാദോ ഇത്യനേന സൂത്രേണ പാശകൽപ്പകാമ്യേഷ്യതി വാച്യം ഇതി വാർത്തിക സഹകൃതേന സൂത്രേണ വിസർഗസ്യ സകാരാദേശ സ്വപതാദോ ഇതി സൂത്രം വർത്തത. കുപ്പാദിഷു പരേഷു വിസർഗസ്യ സ്ഥാനി സകാരേവ കുപ്പാദിഷു ഇത്യുക്തെ നന്ദ സർവത്ര പാസ കൽപ്പക കാമ്യ ഏതേഷു പരേഷു അത്ര ക പരത്വേന വർത്തത. സിദ്ധാന്തകൗമുദ്യം ഇതം സൂത്രം സന്ധി പ്രകരണേ വർത്തതെ സ്വപതാഹ അനേന സൂത്രേണ കിം പൃഷ്ടം കപ്രത്യ പാസ കൽപ കാമ്യേഷു ഇത്യത്ര കായിത്യനേന കപ് സമാസാന്ത ഗൃഹീത ക പ്രത്യോ വിഗ്രഹീത അത ബ്യൂഡോരസ്ക ഇത്യത്ര ബ്യൂഡോരസ്ക ഇത്യത്ര ന സ്വപദാതു സ്വപദാതു ഇത്യത്ര സ്വപദാതു ഇത്യത്ര പ്രിയ സർപ്പിഷ്ക ഇത്യത്ര ഇനാഷ തത്രാവ്യേവമേവ അത്ര ഇനഷ സകാരത്തെ ഷത്വം ഇതി അത്രാവി കുപ്പാദിഷു പരേഷു ഇണപരസ്യ സകാരസ്യ ഷകാര വിധിയതേന അത്ര ബ്യൂഢോരസ്ത ഇത്യത്ര ഇണം നാസ്തി അതാ അത്ര സകാര ഹിന്ദു പ്രിയം സർപ്പി എസ്യ ഇത്ര സർപ്പി ശബ്ദ സകാരാന്ത ശബ്ദ ഏതദപി സകാരാന്തം സർപ്പി അയം ശബ്ദ സകാരാന്ത സകാരസ്യ ഷകാര സ്വപദാതുത്യനേന ഏകത്ര സകാരം അന്യത്ര ഇണാഷ ഷകാര കർത്ത പ്രിയ സർപ്പിഷ്ക ഇതം സൂത്രമൊക്കെ പൂർവമേവ വ്യാഖ്യാത ബ്യൂഢവരസ്കൂഢം ഉരഹ യസ്യ സമാസാന്തത്വേന ക പ്രത്യേകൃതേ പൂർവത്ര സകാരഹ സോ അപദാതു ഇത്യനേന പ്രിയം സർപ്പി യസ്യ സർപ്പി നയ്യ പ്രിയപ്പെട്ടവൻ പ്രിയ സർപ്പിഷ്ഠ അത്രാപി കകാരേ കൃതേ പൂർവത്ര ഷകാര പ്രിയ സർപ്പിഷ്ക ഇതം സൂത്രം ഉരപ്രവൃതിഭ്യ കപ് അത്ര വിശേഷ വർത്തത്തെ ഇഹ പുമാൻ അനഡ്വാൻ പയഹ നൗഹ ലക്ഷ്മി ഇതി ഏകവചനാന്തി പഠ്യന്തേ ദ്വിവചന ബഹുവനാന്തേഭ്യസ്തു ശേഷാ വിഭാഷ ഇതി വികൽപ്പേനകം ശേഷാ വിഭാഷ ഇതി സാമാന്യ സൂത്രം ബോധി ഇതം സൂത്രം ബഹുത്ര ഉപയോഗിച്ചത് തേന സൂത്രേണ വികൽപ്പേന കവ്യതീയത് കിന്തു അത്ര ഉപര പ്രവൃത്തി കപ് ഇതി നിത്യേവ കിന്തു ഏകവചനേഷു ഏവ നതു ദ്വിബഹുവചനേഷു കസ്മാത് ഉരപ്രവൃതിഭ്യ ഇതി ഗണസൂത്രം വർത്തതെ തസ്മിൻ ഗണേ ഏകവചനാന്തി പുമാൻ അനഡ്വാൻ പയഹ നൗ ലക്ഷ്മി ഇത്യാദീനി പഠ്യന്തേ അത അനേന സൂത്രേണ ഏകവചനാന്തേഭ്യോ കപ് ശേഷാദ് വിഭാഷ ഇതനേന ദ്വി ബഹുവനാന്ത്യേഭ്യ വികൽപ്പേന കപ്പ് ഇത്യാനൈവർ ഭേദ. അസ്യ ഉദാഹരണം അത്ര വദതി ദി പുമാൻ ദി പുംസ്കഹ ഇതി ദൗ പുമാംസോ യസ്യ ഇതി വിഗ്രഹീകൃതി. അനുവിഗ്രഹം കഥം ഭവതി? ദ്വി പുമാൻ അലൗകിക വിഗ്രഹം. ദ്വി ഔ പുമാൻ ഔ ദ്വി ഔ പുമാൻ സു പുമാൻ ഇത്യത്ര പ്രാതിപര്യം കി? പുംസ് പുംസ് ഇത്തി ഇത്യം ശബ്ദ പുമാൻ ഇതി കഥം ഭവതി? സൂത്രം പുംസോ അസുങ് ഇതി പഠിതം. പുംസോ അസുങ് ആദേശീകൃതേ പിന്നെ ഉഹിതജാം ശ്രമനമസ്ഥാനെ സുലോപേ സംയോഗാന്തലോപേ ഉദാദീർഘേച്ച പുമാൻ ഇതി ഭവതി. പുമാൻ പുമാംസോ പുമാംസഃ ഇതി അത്ര പുംസിത്യേവ ഭവതി പ്രാതിപദികം. ഏവം സ്ഥിതേ അനേന സൂത്രേണ കപ്രതീകൃതേ ദി പുംസ്ക ദി പുംസ്ക ഇതി ഭവതി. ദി പുംസ്ക ഇതി ഭവതി പുംസിതി പ്രാതിപദികാത് പരത്വേന കകാരേ കൃതേ പുംസ്ക ഇതി ഭവതി. അത്രാവി കപ്രത്യപരത്വാത് സ്വപതാതു ഇത്യനേന സത്വേ ദി പുംസ്ക ഇതി ഭവതി. വാസകൽപക കാമ്യേഷിതി ഉക്തത്വാത് ദി പുംസ്ക ഇതി ഭവതി. ദി ഔ പുംസ് ഔ കപ്രത്യകൃതി സുലോഭേ ദി പുംസ്ക ഇതി ഭവതി. ദൗ പുമാംസു യസ്യ ദിവനി കപഭാവേ ദി പുമാൻ ഇതി കഥം ഭവതി. ദൗ ദ്വി ഔ പുംസ് ഔ സുലഭേ ദ്വി പുമാൻ ഇതി കഥം ഭവതി. പുംസോ അസുങ് ഇതി അസുങ് കൃതേ അസുങ്ങിക്കൃതേ ദ്വി പുമാ ദ്വി പുമാൻ ദ്വി പുമാസ് ദ്വി പുമാസ് ഇതി ജാതം എത്ര ഉഹിതജാം സർവനാമസ്ഥാനെ അഥാദോ ഇത് നുമി കൃതേ അനന്തരം അത്വസന്തസ്യ ച അത്ര അത്വസന്തസ്യ അധാതുഃ ഇത്യനേന കഥം ഉദാദീർഘം ഭവതി? അസന്തസ്യ ഉദാദീർഘം അത്ര അസന്തസ്യ ഉദാ പുംസോ അസുങ് ആദേശകൃതി പുമസ് ഇത്യത്ര പുമാനസ് പുമാനസ് ഇത്യത്ര അസന്തസ്യ ഉദാ കഥം വർത്തതേ? ശാന്തമഹത സംയോഗസ്യ ശാന്തസംയോഗസ്യ ഓം മാനസ് ഇത്യത്ര ശാന്തസംയോഗം വർത്തതി തസ്യ ഉപദാതി ഭവതി. പുമാൻ പുമാംസൗത്യത്ര ഉപദാതിരം കഥം ഭവതി. പുമാ പുമാനസ് പുമാനസ് ഔ അത്ര അത്രവ്യമേവ ശാന്തമഹത സംയോഗസ്യ സർവനാമസ്ഥാനജാസംബദ്ധോ ഇതി കഥം നഭവതി. അത്ര നാന്തത്വം നാസ്തി സകാരാന്തത്വാത്. പുമാൻ പുമാംസ് ദി പുമാൻ ദി പുമാംസോ ദി പുമാംസ ഇനി ഭവതി. കപ്രത്യകൃതേ ദി പുംസ്കഃ കഭാവേ ദി പുമാൻ ഇതി. അർത്ഥാത് നഞ്ഞഃ അനർത്ഥകം. അർത്ഥാത് നഞ്ഞഃ അനർത്ഥകം. അനേന വാർത്തി ഗണസൂത്രം ഭവതി ഇതം അർത്ഥാം നഞ്ഞഃ. നഞ്ഞഃ പരസ്യ അർത്ഥശബ്ദാത് കപ്രത്യോ കപ് അനേന വിധീയതേ. അവിദ്യമാനോ അർത്ഥോ യസ്യ സ ഭവതി അനർത്ഥക തദ്ഭവതി അനർത്ഥകം. അനർത്ഥകം ഭവതി. അവിദ്യമാനോ അർത്ഥോ യസ്യ കഥം സമാസ അന്യോ അത്യർത്ഥാനാം വാച്യോ വാചാത്ര ഉദലവൈത്യനേന സമാസേ കൃതേ തസ്മാത് അവിദ്യം അനർത്ഥകം. മകാരലോപോ കഥം സിദ്ധ്യതി മനോപോ അനർത്ഥകം കപ്രത്യകൃതി അനർത്ഥകം ഇതി ഭൂതി തസ്മന്നുട്ടച്ച് അനർത്ഥകം. അവിദ്യമാനോ അർത്ഥോ യസ്യ അനർത്ഥകം അർത്ഥശൂന്യം. അനേന ഗണസൂത്രാത് അർത്ഥാന്നഞ്ഞഹേതി പുരപ്രവൃതിഭ്യ ഗണേ സൂത്രം വർത്തത് അർത്ഥാന്നഞ്ഞഹേതി അനേന സൂത്രേണ കപ്രത്യ അത്ര വിഹിത. സുബന്ധേ കൃതേ അനർത്ഥകമിതി നംസകേ അനർത്ഥകം ഇതി പോകും പുല്ലിംഗെ അനർത്ഥക ഇതി. നഞ്ഹക്കിം അപാർത്ഥകം അപാർത്ഥം അപാർത്ഥകം. അത്ര അപഗതോ അർത്ഥോ യസ്മാ ഇതി വിഗ്രഹേ കൃതേ. അവിദ്യമാനോ അർത്ഥോ യസ്മാദിത്യവി വക്തിശക്യു അത്ര യസ്സി ഇതി ദത്തം കിന്തു അവിദ്യമാനോ അർത്ഥോ യസ്മാദ് തദ്ഭവതി അനർത്ഥകം. അപഗതഃ നിർഗതഃ ഇത്യർത്ഥേ അപാർത്ഥകം നിരർത്ഥകം ഇത്യേവ അർത്ഥം കിന്തു അത്ര നഞ്ഞ് നാസ്തി അപഗതോ അർത്ഥോ യസ്മാത് ഇത് വിഗ്രഹകൃതെ സമാസം പ്രാദയോ ദാദുജസ്യ വച്ചു വാച ഉത്തരപദലോപഃ ഇതി ഗതശബ്ദസ്യ ലോപേ അപ അർത്ഥ ഇത്യത്ര സവർണദീർഘകൃതെ അപാർത്ഥ ഇത്യത്ര കപ് കൃതേ അപാർത്ഥകം അത്ര അനേന സൂത്രേണ നിത്യക്കിന്തു ശേഷാദ്വിഭാഷ ഇത്യനേന വികൽപ്പേന കൃതേ അപാർത്ഥകം കപഭാവേ അപാർത്ഥം ഇത്യവിഭവതി അത്ര അനന്തരം വർത്തത സൂത്രം ശേഷാദ്വിഭാഷ ശേഷാദ്വിഭാഷ ഇതി നിത്യം വികൽപ്പേന കവിധീയതി തർഹി അനർത്ഥകം തത്രാപി അനർത്ഥം ഇതി അപ്പം വക്തി ശക്യത അനർത്ഥകം ഇത്യത്രാപി അനർത്ഥം ഇതി അപ്പം വക്തി ശക്യത തത്ര ഗണസൂത്രാത് നിത്യം ഭവതി കസ്മാത് നന്യഹ പരത്വാത് അനർത്ഥകം ഇത്യേവ അനേന ഗണസൂത്രാനുസാരേണ നിത്യം ഭവതി കിന്തു അപാർത്ഥം അപാർത്ഥകം ഇത്യത്ര പൂർവത്ര നന്യം നാസ്തി അത അനന്തരസൂത്രേണ വികൽപ്പേന സ്യാത് അത കപ് കൃതേ അപാർത്ഥകമിതി കപ് അഭാവേ അപാർത്ഥമിതി പൂർവത്ര നിത്യമേവ അത്ര വികൽപ്പ ഇത്യനയോർഭേദ തർഹി അനർത്ഥ ഇതി ശബ്ദ ബഹുവ്രീഹി ന ഭവതി കില അനർത്ഥ ഇതി ശബ്ദ യദസ്തി യഹ അസ്തി തദ് ബഹുവ്രീഹി നാസ്തി വ അനർത്ഥ അർത്ഥസ്യ അഭാവ അനർത്ഥ മുത്തശ്ശക്യം അനർത്ഥക്കം ഇത്യുക്തെ ബഹുവ്രീഹി അർത്ഥസ്യതി അത്ര വിഗ്രഹാനുസാരേണ ഭവിതവ്യം അത്ര അപഗതോ അർത്ഥോ യസ്മാ ഇതി വിഗ്രഹേ അന്യപദാർത്ഥപ്രധാന ബഹുവ്രീഹി അതഃ നന്യോ അസ്ത്യർത്ഥ വാച്യു വാച ഉത്തരപദലോ പ്രപതിത പർണ പ്രപർണ ഇതിവത് സ്യാത് തത് അർത്ഥാനുസാരേണ അഗ്രഭവതി സൂത്രം ശേഷാദ്വിഭാഷ അനുക്ത സമാസാന്താത് ശേഷാധികാരസ്താത് ബഹുവ്രീഹേ കപ്പ് ഉപാസ്യാത് മഹായശസ്കഃ മഹായശാഃ അനുക്ത ഇത്യാദിക്കും വ്യാഘ്രപാത് സുഗന്ധിഃ പ്രിയപദഃ ശേഷാധികാരസ്താത് ബഹവഃ ഉത്തരപൂർവാ സപുത്രഃ തന്ത്രാദിനാ ശേഷശബ്ദോ അർത്ഥദ്വയപരഃ അനുക്ത സമാസാന്താത് ശേഷ അധികാരസ്ഥാത് ബഹുവ്രീഹി കപ്പുവാസ്യ ശേഷാ ഇത്യസ്യ അത്ര അർത്ഥദ്വയം ക്രിയതേ ഉക്താത് അന്യഃ ശേഷ ഇത്യർത്ഥ കൃതേ അനുക്ത സമാസാന്താത് പൂർവത്ര സമാസന്ധ വിഹിത അച് ആ ലോപ ഇത്യാദി തതോ അന്യ ശേഷ അത അനുക്ത സമാസാന്താത് ബഹുവ്രീഹേ യസ്യ ബഹുവ്രീഹേ വിശേഷരൂപേണ സമാസാന്തഃ ന ഉക്തഃ സ ബഹുവ്രീഹി അനുക്ത സമാസാന്തഃ തസ്മാത് അനേന സൂത്രേണ വികൽപ്പേന കപ് വിധീയതേ. പറഞ്ഞാൽ ഇതുവരെ വിധിച്ചിട്ടില്ലാത്തതിന് ഇവിടെ വികല്പമായിട്ട് കപ്പ് വിധിക്കുന്നു. തർഹി ഏതത് സൂത്രം അധികാരസൂത്രമസ്തി വാ? അധികാരസൂത്രമസ്തി വാ? അസ്യ ശേഷശബ്ദസ്യ അർത്ഥ ഏവം കൃതം അനുക്തസമാസാന്താത്. അന്യോപ്യ അർത്ഥ വർത്തതെ ശേഷ അധികാരസ്ഥാത് ബഹുപ്രിയേ ഇത്യവ്യ അർത്ഥ വർത്തതെ ശേഷ ഇത്യത്ര ശേഷ അധികാരസ്ഥ ബഹുപ്രീ ഭവതി അനേകം അന്യപദാർത്ഥേ ഇത്തി സൂത്രേണ വീത ബഹുപ്രീ. ശേഷശബ്ദ ഏകസ്മിന്നേവ സൂത്രേ അനുവർത്തതെ അനേകം അന്യപദാർത്ഥ ഇതി ഏകസ്മിന്നേവ സൂത്രേ. സമാസവിധാനാർത്ഥം ബഹുപ്രീ സമാസവിധാനാർത്ഥം അന്യാന്യവി സൂത്രാണി സന്ധ്യേവ തേന സഹേതി തുല്യയുഗേ സംഖ്യ അമയാസന്നാദൂരാദി സംഖ്യാ സംഖ്യേ ഇത്യാദി സൂത്രം വർത്തതേവ കിന്തു ശേഷ ഇതി ഏകസ്മിൻ സൂത്രേ ഏവ അനുവർത്തതി അഷ്ടാധ്യായി ക്രമേണ. അത ശേഷ അധികാരസ്ഥാത് ബൗരീഹേ ഇത്യനേന തസ്സൂത്രമേവ ഗ്രാഹ്യം. കിം തസ്സൂത്രം? തേന സൂത്രേണ വിഹിതേഷു സ്ഥലേഷു അനേന സൂത്രേണ വികൽപ്പേന കപ് വിധീയത്തെ അന്യത്ര. അതാ അർത്ഥദ്വയം സിദ്ധ്യതി. ഏക അനുക്തസമാസാന്താത് ബഹുവ്രീയേ ഇതി. അന്യ അർത്ഥ ഭവതി ശേഷാധികാരസ്ഥാത് ബഹുവ്രീയേ ഇതി കപ് ഭാസ്യാത്. അസ്യ ഉദാഹരണം ഭവതി മഹായശസ്കഃ. മഹത് യശഃ യസ്യ സഹ മഹായശസ്കഃ. മഹത് ഇത്യേതത് മഹാ ഇതി ഭൗതികേന സൂത്രേണ ആം മഹത സമാനാധികരണ ജാതിയോ ഇത്യനേന സൂത്രേണ മഹത് ഇത്യത്ര തകാരസ്യ ആത്യകൃതേ ദീർഘേ മഹാ യശസ്ക മഹാ യശസ്ക അത്രാവി സ്വ അപദാതു ഇത്യനേന സകാരേ കൃതേ മഹാ യശസ്ക മഹത് യശ യസ്യ അർഗണോ വലിയ യശസ് ഉള്ളത് മഹാ യശസ്ക. അത്ര വികൽപ്പേന കത്കൃത കപഭാവേ മഹായശാഹ ഇത് കഥം ഭവതി യശാഹ ഇതി. അത്ര സംയോഗം വർത്തതേവ അത്വസന്തസിച്ച അധാതുഃ ഇതനേന അസന്തസ്യ ഉപദാതിർവേകൃതേ മഹായശാസ് സകാരസ്യരുത്വേ വിസർഗേ മഹായശാഹ അനന്തരം സു ദിവചനം മഹാ മഹാ ഇതി സ്പഷ്ടം ശ്രൂയതേ അനന്തരം മഹാ മഹായശസോ മഹാ യശസ ഇത്യാദി. അത്വസന്തസീതി ദീർഘ മഹായശ അത്ര സർവത്ര ശ്രദ്ധയാ സ്മരണപൂർവകമേവ ശ്രോതവ്യം. മമ സ്മൃതിരപി ക്ഷീണ ഭവതി. അത പൂർവം സർവം വിസ്മൃതം ചേ അസാധുത്വം ശബ്ദസ്യ ഭവതി. അത പൂർവസ്മൃതി അത്യന്തം ആവശ്യകം ഭവതി. ബുബ്രീ അർത്ഥമേവ സമാസാന്തസ്യ വിശേഷ അർത്ഥം നാസ്തി. അർത്ഥ വിഗ്രഹാനുസാരേണേവ സമാസാന്തം ദൃഷ്ട്വാ ഊഹനീയം അത്ര ബുബ്രീ അഭവത് ഇതി. മഹത് അസ്യ കപ്രത്യസ്യ ഉപയോഗഃ നൈയായികൈഃ ക്രിയതേ ബഹുത്ര സർവത്ര തൈഃ പ്രതിയോഗിക അനിയോഗിക ഇത്യാദി സ്ഥലേഷു തത് അത്യന്തം അർത്ഥഗ്രഹണായ അതീവ ഉപയോഗി വർത്തതേ തദ്ദൃഷ്ട്വാ അയം ബൗവ്രീഹീതി ജ്ഞാതും ശക്യത. കപ്രത്വം ദൃഷ്ട്വാ കപ്രത്വം ദൃഷ്ട്വാ ഇവ നിശ്ചയരൂപേണ വ്യക്തി ശക്യത അയം ബൗവ്രീഹീതി. തദ്ധിതാന്തേഷു അപി വർത്തതേ കപ്രത്യ കിന്തു സമസ്തപദേഷു കപ്രത്യം ദൃഷ്ട്വാ ബൗവ്രീഹീതി വ്യക്തി ശക്യത. മഹായശസ്കഃ തദ്ഭാവേ മഹായശാഹ ഇതി അനുക്ത ഇത്യാദിക്കും വ്യാഘ്രപാദ അത്ര സമാസാന്ത ഉക്ത കേന സൂത്രേണ പാദസ്യ ലോപോ അഹസ്ത്യാദ്ബേത്യനേന അത്ര സമാസാന്ത കൃത അത അത്ര കപ്രത്യോ നാസ്തി. അത്ര ഉക്തം ശേഷാത് കപ്രത്യ അനുക്ത സമാസാന്താദേവ അനേന സൂത്രേണ വിഭാഷയാ കപ്രത്യോ ഭവതി. അത്ര സമാസാന്തസ്യ ഉക്തത്വാത് കപ്രത്യോ നാസ്തി. ഏവം സുഗന്ധി ഗന്ധസ്യ വിത്വേ ഉത് ഊതി സുരവിഭ്യ ഇത്യനേന സൂത്രേണ സമാസാന്ത കൃതഃ സമാസാന്തസ്യ വിഹിതത്വാത് പുനഃ അനേന സൂത്രേണ കപ്രത്യോ ന ഭവതി. പ്രിയപദഃ പ്രിയപദഃ യസ്മിൻ ദേശേ ഇർപൂരബ്ധൂ പഥാനക്ഷേ സൂത്രം അസ്മാവീനാധീതം അനേന ഇർപൂരബ്ധൂ അർത്ഥം യസ്മിൻ ദേശേ പ്രിയഃ പന്ഥാ മാർഗഃ അസ്തി സ ദേശഃ പ്രിയപദഃ ഇർപൂരബ്ധു ഇത്യാദിന സമാസാന്ത പ്രിയപദഃ രമ്യപദഃ ഇത്യാദിഷു സർവത്ര ലഘുസിദ്ധാന്തകൗമുദ്യാം ഇതം സൂത്രം വർത്തതെ കിന്തു താദൃശാനി സൂത്രാണി അസ്മാഭിഃ തത്താനി കസ്മാത് തത്ര അന്യ പ്രകരണസ്ഥസൂത്രാണാം ബാഹുല്യം വർത്തതെ. കുത്രചിത് സ്ത്രീപ്രത്യ സൂത്രാണാം അന്യത്ര തദ്ധാന്തപ്രത്യാനാം സാന്നിധ്യം വർത്തതെ. അതഃ താദൃശാനി സൂത്രാണി അസ്മാഭിഃ തക്താനി. തർഹി സത്പഥഃ ഇതി അപി സന്തി കില. സത്പഥഃ ഇതി ശബ്ദഃ അപി സാധു ഏവ വാ. സത്പഥഃ സത്പഥ സത്പഥേഷു ഏവം വർത്തതേ ഏവ. തസ്യ അർത്ഥഃ സത്പഥഃ യസ്മിൻ ദേശേ അസി ഏതാദൃശഃ ഭവതി വാ. തസ്യ അർത്ഥഃ സദാം പന്ഥ ഇതി വക്തി ശക്യ. സത്പഥ. അത്ര സാമാന്യ സമാസന്ധാ വർത്തത്തെ തേ സമാസന്ധാ സർവപ്രകരണേഷു ഉപയുജ്യന്തി ബഹുവ്രീഹു തത്പുരുഷേ സർവത്ര. ഇതം സൂത്രം ഇത് പുരബ്ധു പ്രധാനുഷ ഇത്യാദികം സർവത്ര പ്രവർത്തതേ. ശേഷാധികാരസ്ഥാത്യം ഉപബഹവ അത്ര കേന സൂത്രേണ സമാസകൃത ഉത്തരപൂർവ സംഖ്യാവ്യാസന്നാധിക അദൂരസംഖ്യാ സംഖ്യയേ ഏവം ദിഗ്നാമാന്യന്തരാളെ തേന സഹേതി തുല്യോഗേ. സപുത്ര ദിഗ്നാമാന്യന്തരാളെ ഉത്തരപൂർവ അത്ര ശേഷ ശബ്ദ നാനുവർത്തതേ യേഷു സൂത്രേഷു. ശേഷശബ്ദ അനേകമന്യവദാത്തേത്യത്ര ഏവ വർത്തതേ. അതഃ സൂത്രത്രയം സൂത്രത്രയസ്യ ഉദാഹരണം അത്ര ദത്തം. ശേഷ അധികാര ബഹിർഭൂതം ഭവതി സൂത്രത്രയം. സംഖ്യാവ്യാസന്നാധിക അതുപോലെ സംഖ്യാസംഖ്യയെ ദിഗ്നാമാന്യന്തരാളെ തേന സഹേ തുല്യോഗെ അന്യതപി സൂത്രം വർത്തതെ തത്ര തേനേതമിതി സ്വരൂപേ. തേഷു സൂത്രേഷു ശേഷാധികാര നാസ്തി അതഃ അത്ര സമാസാന്തോപി നാസ്തി ശേഷാദ്ഭാഷ ഇത്യനേന വികല്പേന സമാസാന്തോപി ന ഭവതി. ഉപബഹവ ഉത്തരപൂർവ സപുത്ര തത് ബഹുവ്രീഹോ സംഖ്യയേ ദജ് അപഹുണാത് ഇതി സൂത്രേ ഉപബഹവ ആഗതഃ. ബഹുവ്രീഹോ സംഖ്യയേ ദജ് അപഹുണാത് ഇതി സൂത്രേ ഉപബഹവ ഉവി ഉദാഹരണരൂപേണ ആഗതഃ പ്രത്യുദാഹരണരൂപേണ. ഏക പഞ്ചാശതധിക അഷ്ടശതമ സൂത്ര തദ്ദാഹരണരൂപേണ ആഗതം പ്രത്യുദാഹരണരൂപേണ ഉപബഹവ ഇതി ശബ്ദ ബഹുവ്രീഹൌ സംഖ്യയേ ഡജ് അബഹുഗുണാതിതി. ബഹുവ്രീഹൌ സംഖ്യയേ ഡജ് അബഹുഗുണാതിതി അത്ര പാഠിതം ഉപബഹവ ഇതി ശബ്ദ അഗ്രേ വർത്തതേ തന്ത്രാദിനാ ശേഷ ശബ്ദോ അർത്ഥദ്വൈപര തത് അഗ്രേ പൂർണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.